പഴയ നളന്ത തക്ഷശിലാഭാഗങ്ങളൊക്കെ പോയി നോക്കിയാല് ഈ ബുദ്ധവിഹാരങ്ങളെല്ലാം വെറും കല്ലുകൾ മാത്രമേ ഉള്ളൂ, എല്ലാം തകർത്തിട്ടിരിക്കുന്നതാണ്. സാരനാഥമല്ല ബുദ്ധന്റേതായ ഒരു പഴയ ആ പ്രാചീന രീതിയിലുള്ള ഒരു ആശ്രമമോ അങ്ങനെ ഒന്നും ഒരിടത്തും കാണാൻ പറ്റില്ല. എല്ലാം തകർന്ന അവശിഷ്ടങ്ങളാണ്. പിന്നെ അവിടെ പുതിയ പുതിയ ആശ്രമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ പ്രാചീനമായ നിർമ്മിതികൾ, കല്ലുകൾ ഇങ്ങനെ ചുടുകട്ടകൾ അടുക്കി വെച്ച് കെട്ടിയിരിക്കുന്ന പഴയ രീതിയിലുള്ള, നമ്മുടെ കേരളത്തിലൊന്നും അങ്ങനെയുള്ള നിർമ്മിതികളില്ല. ഇതൊക്കെ തകർക്കാൻ വലിയ പാടാണ്. കാരണം ചുമരുകൾക്കൊക്കെ ഭയങ്കര വീതിയാണ്. പിന്നെ അവരുണ്ടാക്കുന്ന ചൈത്യങ്ങൾ, ഏകദേശം നമ്മുടെ സമാധി എന്ന് പറയുന്ന ഒരു ചൈത്യത്തിന്റെ മാതൃകയാണ്. ഇതിന്റെ ആകൃതിയാണ് ചൈത്യം, പൊതുവെ ഈ ആകൃതിയിലാണ്. അങ്ങനെയാണ്, അത് വെച്ചായിരിക്കും ഒരുപക്ഷെ ഇത് ഡിസൈൻ ചെയ്തതെന്ന് തോന്നുന്നു. നമ്മുടെ ക്ഷേത്ര മാതൃക അല്ലല്ലോ. ഇതേ രീതിയിലാണ് ചൈത്യങ്ങൾ. അത് മൊത്തം കല്ല് അടുക്കി അടുക്കി അടുക്കി അടുക്കി ഇങ്ങനെ മേലോട്ടങ്ങ് പോവുകയാണ്. ഇഷ്ടികകളും മറ്റും അതിന് ഇടിച്ചു കളയുക എളുപ്പമല്ല. പിരമിഡ് പോലെ, പിരമിഡിന്റെ അതെ, പക്ഷെ ആകൃതി അല്ലെന്നേ ഉള്ളൂ. ഈ ആകൃതിയാണ് നമ്മുടെ സമാധിയുടെ ആകൃതിയാണ്. സാരനാഥിലൊക്കെ അതിന്റെ ചില അവശിഷ്ടങ്ങളുണ്ട്. കുശിയുന്നവർ അവിടെയൊക്കെ അതിന്റെ അവശിഷ്ടങ്ങളുണ്ട്. ഇടിച്ചു കളഞ്ഞിട്ട് ബാക്കി വളരെ പ്രയാസപ്പെട്ട അതൊക്കെ ഇടിച്ചു കളഞ്ഞു. അതൊക്കെ ഇടിച്ചു കളഞ്ഞത് കൂടുതലും മുസ്ലിം ആക്രമണകാരികളാകാനേ വഴിയുള്ളൂ. കാരണം വലിയ ഈ ഇത് കാണുമ്പോൾ ഇതിൻ്റെ അകത്ത് സ്വർണമെല്ലാം കാണുമെന്ന് വിചാരിച്ച് ഇവരത് ഇടിച്ചു കളയും. കാരണം ഒരു കാരണം അതാണ്, സ്വർണം കിട്ടുമെന്ന് വിചാരിച്ച്. പക്ഷെ അതിൻ്റെ അകത്ത് അവർ സ്വർണമൊന്നും വയ്ക്കാറില്ല, വെറുതെ ഇങ്ങനെ കെട്ടി വയ്ക്കുകയാണ്. അന്നൊരു കീർത്തിസ്തംഭം പോലെ അതിന്റെ തന്നെ അവശിഷ്ടങ്ങളെ കാണാൻ പറ്റും. അത് വിശാലമായി 10-20 ഏക്കർ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ. അപ്പൊ അന്നത്തെ കാലത്ത് നളന്ദ തക്ഷശിലയിലൊക്കെ പോയി കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് എത്ര വ്യാപിച്ചായിരുന്നു. അന്ന് ജനസംഖ്യ വളരെ കുറവാണ്. ഇത്രയും വ്യാപിച്ച് സ്ഥലങ്ങളിൽ ഈ ആശ്രമങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു വിഭാഗം ജനങ്ങൾ ബുദ്ധമതത്തെ പിന്തുടർന്നിരിക്കുന്നു. ഭക്തിയാർ ഖിൽജി എന്ന് പറയുന്ന മുസ്ലിം പടനായകൻ നശിപ്പിച്ച ആ ഭാഗങ്ങളൊക്കെ പോയ കണ്ടുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. നമുക്ക് കണ്ടു എന്ന് പറയാൻ അത്രേ ഉള്ളൂ. അവിടെ ചെന്ന് പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല. കുറെ തകർന്നു കിടക്കുന്ന കെട്ടിടം കണ്ടിട്ട് നമുക്ക് എന്താ കാണാനുള്ളത്? പഴയൊരു വീട് ഇടിഞ്ഞു വീണ് കിടന്ന അവിടെ പോയി കാണാൻ എന്താ ഉള്ളത്? കാണാനൊന്നുമില്ല, തകർത്തു എന്ന് കാണാൻ അത്രേ ഉള്ളൂ. അത് കാണാനായിട്ട് ഇവിടെ ഒന്നും പോയാൽ ഒന്നുമില്ല. പിന്നെ തകർത്ത് നമുക്ക് പറയാം, ഞാൻ പോയി കണ്ടു എന്ന് പറയാം, അത്ര അധികം കഴിഞ്ഞാൽ അതിൽ കാണാനൊന്നുമില്ല. ഇന്നിപ്പോ നമ്മൾ പോയി അമ്പലങ്ങളൊക്കെ കാണും പോലെയല്ല. അവിടെ ആകുമ്പം കൊത്തുപണികളും ക്ഷേത്രവും ജനങ്ങളും ഒരുപാട് കാണാനുണ്ടല്ലോ. പിന്നെ ഉള്ളത് അജന്ത എല്ലോറയിലാണ്. അവിടെയും തകർത്തതാണ്. തകർത്തതിന്റെ കുറെ അവശിഷ്ടങ്ങൾ അവിടെയുണ്ട്. എന്നാലും ചില പ്രതിമകളൊക്കെ ഉണ്ട്. എന്നാലും എല്ലാത്തിലും അംഗഭംഗങ്ങൾ കാണും. നമ്മുടെ കേരളത്തിൽ ഇന്ന് കെട്ടിയിട്ടുണ്ടല്ലോ കരുമാടിക്കുട്ടൻ. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, അതിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പത്മാസനത്തിയിരിക്കുന്നതിന്റെ നേർ പകുതി ഇത്രയേ ഉള്ളൂ, പകുതി പോയിരിക്കുന്നു. അതെവിടെ? തൃപ്പൂണിത്തുറ. അവിടെ എവിടെയാണ് അല്ലേ? അമ്പലപ്പുഴ. അമ്പലപ്പുഴ കണ്ടിട്ടുണ്ടോ? പകുതിയേ ഉള്ളൂ. ഞാനത് കണ്ടിട്ടില്ല. അത് ബുദ്ധന്റെ ആണെന്നും ജൈനന്റെ ആണെന്നും പറയുന്നുണ്ട്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ ഏതാണ് ആണോ അതായിരിക്കും, അറിയത്തില്ല അതിനെ കുറിച്ച്. എപ്പോഴ് ഓ ആന എങ്ങനെ ഇത്ര കറക്റ്റായിട്ട് ഇടിച്ച് നേർപകുതി പോകത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോയിരിക്കുന്നു നേർപകുതി. ആ അത് ശരിയാണ്. ഓ ആയിരിക്കും, എനിക്കറിയത്തില്ല അതിന്റെ ചരിത്രം. കേരളത്തില് ചരിത്രകാരന്മാർ പറയുന്നത് 8-ാം നൂറ്റാണ്ട് വരെ ബുദ്ധമതത്തിന് ബുദ്ധ ജൈന മതങ്ങൾക്ക് പ്രചാരമുണ്ടായിരുന്നു എന്നാ പറയുന്നു. 8-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് അവർ ക്ഷീണിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഇവിടെ ബ്രാഹ്മണർ പുറത്തുനിന്ന് വന്നു തുടങ്ങി, അവർ ശക്തി പ്രാപിച്ചപ്പോൾ എന്നാണ് പറയുന്നത്. ഇതൊക്കെ കൃത്യമായ ചരിത്രമൊന്നും ഉണ്ടാവും, ഊഹാപോഹങ്ങളാണ് കുറേയൊക്കെ. പിന്നെ അന്നൊക്കെ ഈ ബൗദ്ധ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും ജനങ്ങൾ എത്രയുള്ളൂ, അന്ന് ജനങ്ങൾ വളരെ കുറവാണ്. കേരളം എന്ന് പറയുന്ന ഒട്ടുമുക്കാലും കാടാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പോലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചുറ്റും കാടാണ്. അപ്പൊ പിന്നെ കേരളത്തിൽ എത്ര ജനങ്ങൾ, ജനങ്ങളൊക്കെ വളരെ കുറെ. അപ്പൊ ബുദ്ധമതക്കാരായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ജനത്തെ കണ്ടിട്ട് വിചാരിക്കുന്നു ഇതുപോലെ കുറെ ജനങ്ങൾ ബുദ്ധമതക്കാർ അങ്ങനെയൊന്നും ആയിരിക്കും ജനങ്ങൾ. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യായുസ് വളരെ കുറവായിരുന്നു, ശരാശരി ആയുസ്സൊക്കെ 20 വയസ്സിന് താഴെയായിരുന്നു, ശിശുമരണങ്ങൾ വളരെ കൂടുതലായിരുന്നു, ജനന നിയന്ത്രണമൊന്നുമില്ല. 7-9 ഒക്കെ പ്രസവിക്കുമല്ലോ, 1-2 ശേഷി, ബാക്കിയെല്ലാം പോകും പൂച്ചയും മറ്റും പ്രസവിക്കുമ്പോൾ. മനുഷ്യനൊന്നും പോഷകാഹാരമില്ല, അനീമിയൊക്കെ പിടിച്ച ആൾക്കാർ നേരത്തെ മരിക്കും. ആഹാരത്തിന് വളരെ ദൗർലഭ്യമുണ്ടായിരുന്നു. 16-ാം നൂറ്റാണ്ട് 17-ാം നൂറ്റാണ്ടൊക്കെ ലോകം മുഴുവൻ പട്ടിണി കൊണ്ട് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് ലോകത്തെല്ലായിടത്തും. ഒരിടത്തുനിന്ന് ഭക്ഷണം ഇവിടെ ഇല്ലാതായി കഴിഞ്ഞാൽ ഭക്ഷണം കൊണ്ടുവരാമെന്ന് വിചാരിച്ച ഇന്നത്തെ പോലെയാണോ? ഇപ്പൊ ഈജിപ്തിൽ ഗോതമ്പില്ല എന്ന് പറഞ്ഞ ഉടനെ ഇന്ത്യയിൽ നിന്ന് ഗോതമ്പ് അവിടെ എത്തിച്ചു. അഫ്ഗാനിസ്ഥാനിൽ ഗോതമ്പില്ലെന്ന് പറഞ്ഞ ഉടനെ ഇന്ത്യയിൽ നിന്ന് കൊടുത്തു. അതൊക്കെ ദിവസങ്ങൾ കൊണ്ട് അവിടെ എത്തുകയാണ്, അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട്. അന്നങ്ങനെയാണോ? തമിഴ്നാട്ടിൽ അരി ഉണ്ടെങ്കിൽ ഇവിടെ എത്തണമെങ്കിൽ കാളവണ്ടി വരണം, അപ്പോഴത്തേക്ക് ഇവിടെ കിടക്കുന്നവൻ ചാകും. കാളവണ്ടിയിൽ വന്നാൽ എത്ര ദിവസം കൊണ്ട് വേറെ വഴിയൊന്നുമില്ലല്ലോ. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നതൊക്കെ വലിയ പ്രയാസം വരും. അപ്പോൾ ഒരിടത്ത് പട്ടിണി വന്നു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം ചത്തുപോകും. പിന്നെ പകർച്ചവ്യാധികൾ, അതിനൊന്നും ഒരു പരിഹാരമില്ല. കോളറ വസൂരി ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ചാകു തന്നെ. രോഗം എന്തെന്ന് പോലും തിരിച്ചറിയുമ്പോൾ ആൾക്കാർ ചാകും, ചികിത്സയൊന്നും സാധ്യമേ അല്ല പകർച്ച പോലെ. അപ്പൊ പിന്നെ ജനസംഖ്യ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു ഈ പറയുന്ന പോലെ. പിന്നെ യുദ്ധങ്ങൾ, രാജ്യങ്ങൾ തമ്മിൽ എപ്പോഴും യുദ്ധമാണ്. അപ്പൊ യുദ്ധമായതുകൊണ്ട് എന്ത് ചെയ്യുന്നു, യുദ്ധത്തിൽ തന്നെ കുറെ ആണുങ്ങളൊക്കെ വെട്ടിച്ചാവും. പിന്നെ കൊള്ളക്കാർ, അവരുടെ ആക്രമണം. അപ്പൊ മനുഷ്യന് ജീവിച്ചിരിക്കാനുള്ള സാധ്യതയേക്കാൾ കൂടുതൽ ആ കാലഘട്ടത്തിലൊക്കെ മരിക്കാനുള്ള സാധ്യതയാണ്. അപ്പോ ജനസംഖ്യ വളരെ കുറവായിരുന്നു. ഒരു 100-200 വർഷമായുള്ള ജനസംഖ്യ ഉയരാൻ തുടങ്ങിയിട്ട് അതുവരെ ജനസംഖ്യ വളരെ കുറവായിരുന്നു. അപ്പൊ ബുദ്ധമതം ഉണ്ടായിരുന്നു, ജൈനമതം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ വിരലിലെണ്ണാവുന്ന മനുഷ്യരുടെ ഇടയില്ല. ഇതൊക്കെ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പോലെയൊന്നും അന്ന് വലിയ ആൾക്കൂട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആരോഗ്യമുള്ള ജനങ്ങളും ഉണ്ടായിരുന്നില്ല. പണ്ടൊക്കെ ആൾക്കാർക്ക് വലിയ ആരോഗ്യം എന്നൊക്കെ ഇന്നുള്ള ആൾക്കാർ പറയുന്ന കഥകളാണ്. ദാരിദ്ര്യമുള്ളിടത്ത് ഒരിക്കലും ആരോഗ്യമുള്ള ജനങ്ങളുണ്ടാവത്തില്ല. പ്രകൃതി വിഭവങ്ങൾ ഭക്ഷിച്ചാലും ആരോഗ്യം ഉണ്ടാവത്തില്ല. ഇപ്പൊ തന്നെ ആദിവാസികളുടെയൊക്കെ ഇടയിൽ മരണനിരക്കൊക്കെ കൂടുതലാണ്, ശിശു മരണനിരക്ക് കൂടുതലാണ്. പിന്നെ ഇവർ കാലഘട്ടത്തിൽ മദ്യം ഇതൊക്കെ ധാരാളം ഉപയോഗിക്കും, ഇതൊക്കെ നിയന്ത്രണങ്ങൾ കുറവാണ്. ഇപ്പം മരണനിരക്ക് കുറെയൊക്കെ കുറച്ചാൾക്കാരൊക്കെ, അതും ആൾക്കാരെന്താണ് ഓരോ വിശ്വാസങ്ങളിൽ പെട്ടിട്ടാണ്. ഏതെങ്കിലും ഒരു പുതിയ ദൈവത്തെ ആരാധിച്ചാൽ എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് പറഞ്ഞാൽ ആൾക്കാർ അതിൻ്റെ പുറകെ പോകും, അത്രയേ ഉള്ളൂ. ആരാധനയുടെ ഭാഗമായിട്ടാണ് ഈ മതങ്ങളെയൊക്കെ സ്വീകരിക്കുന്നത്. പഴയ കഥകളൊക്കെ നോക്കിയറിയാം, എല്ലാം അത്ഭുതങ്ങളിലൂടെയാണ്. ഇന്ന ശിവനാരാധിച്ചാൽ ഇങ്ങനെ കിട്ടും, ശൈവന്മാർ പറയും. വിഷ്ണുവിനെ ആരാധിച്ചാൽ ഇങ്ങനെ കിട്ടും, വൈഷ്ണവന്മാർ പറയും. ജിനന്മാരെ ആരാധിച്ചാൽ ഇങ്ങനെ കിട്ടും, അവർ പറയും. ബുദ്ധനെ ആരാധിച്ചാൽ ഇങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വാസവും ആരാധനയിലൂടെയാണ് ആൾക്കാർ മതത്തിൽ പോകുന്നത്. പിന്നെ തത്വചിന്തയൊക്കെ ഒരു പിടി ആൾക്കാരുടെ കയ്യിലേക്കാണ്, വളരെ കുറച്ച് ആൾക്കാരെ തത്വചിന്താ ഭാഗത്തേക്കൊക്കെ പോകും. ഇവിടെ ബൗദ്ധ പാരമ്പര്യം എന്നൊക്കെ പറയാൻ അങ്ങനെയുള്ള കുറച്ച് വിശ്വാസികളൊക്കെ കാണുമായിരിക്കും. അന്ന് ഇന്ന് ഈ ആൾക്കാർ പറഞ്ഞ് പെരുപ്പിക്കുന്ന പോലെയൊന്നും കാണാൻ യാതൊരു വഴിയും ഇല്ല. ജനങ്ങളൊന്നും അത്ര ഉണ്ടായിരുന്നില്ല. പിന്നെ അന്ന് അങ്ങനെ ഒരു മതം എന്നുള്ള നിലയ്ക്കുമില്ല, എല്ലാം ജാതികളായിട്ടല്ലേ നിൽക്കുന്നു. അന്ന് മതം എന്നുള്ള ഒരു ഇതൊന്നുമില്ല, ബുദ്ധ മതം അങ്ങനെയൊന്നുമില്ല. ചില ഗോത്രങ്ങൾ ചില വിശ്വാസങ്ങൾ സ്വീകരിക്കുന്നു, ചിലപ്പം ആരെങ്കിലും വന്ന് പറയണം ഇങ്ങനെ ബുദ്ധമതം നല്ലത് എന്നുള്ള രീതിയിലല്ല. ബുദ്ധനെ ആരാധിച്ചാൽ ഗുണം കിട്ടും എന്നൊക്കെ പറയുമ്പോൾ അവർ ആരാധന തുടങ്ങും. ഇപ്പോൾ ഇവിടെ ക്രിസ്തു മതമൊക്കെ വന്നു, അങ്ങനെയാണ് ഒരു പുതിയ ആരാധനാ സമ്പ്രദായം വന്നു. അന്ന് അവർക്ക് മതം എന്നുള്ള കാഴ്ചപ്പാടൊന്നുമില്ല, ഉടനെ അതിന് കുറേ പേര് സ്വീകരിച്ച് അതിൽ ഗുണം കിട്ടുമെന്ന്. ഇസ്ലാം മതത്തിൽ ആദ്യമൊക്കെ സ്വീകരിക്കുന്ന അങ്ങനെയാണ്, പുതിയൊരു സമ്പ്രദായം ആൾക്കാരൊക്കെ സ്വീകരിക്കുന്നു, വിശ്വാസം ആചാരം. അതിലെന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് വിചാരിച്ചാൽ, മനുഷ്യൻ കൂടുതൽ നിസ്സഹായരായിരുന്ന കാലമാണ്, നിരാലംബനായിരുന്നു, ആൾക്കാർക്ക് ആത്മവിശ്വാസം കുറവായിരുന്നു. പ്രതിക്ഷോഭങ്ങളും ഇങ്ങനെയുള്ള അപകടങ്ങളെയൊന്നും അതിജീവിക്കാൻ യാതൊരു വഴിയൊന്നും മനുഷ്യൻ കണ്ടില്ലായിരുന്നു. അപ്പം എന്തെങ്കിലും പുതിയ ഒന്ന് വരുമ്പോൾ ആൾക്കാരെ സ്വീകരിക്കും. അങ്ങനെ കുറേ പേര് ഇപ്പം സ്വീകരിച്ചിരിക്കും. അതീ കവിഞ്ഞ് ഇന്ന് ഈ ആൾക്കാർ പറയുന്നത് പോലെയുള്ള ഒരു മതം ഒന്നും ഉണ്ടായിരിക്കാനൊന്നും കേരളത്തിലൊന്നും ഉണ്ടായിരിക്കാൻ വഴിയില്ല. കുറേ വിശ്വാസികൾ കാണും ഒരു ഗ്രൂപ്പിൽ, മിക്കവാറും ഒരു രാജാവ് ഒരു വിശ്വാസിയാവും, പ്രജകളെല്ലാം ആ വിശ്വാസത്തിലേക്ക് വരും. ചിലർ പറയും അങ്ങനെ വന്നില്ലെങ്കിൽ കൊന്നുകളയെന്ന് പറയും, അപ്പം പിന്നെ എല്ലാവരും ആ വിശ്വാസത്തിലേക്ക് തന്നെ വരും. പിന്നെ ജാതികൾക്കൊരു പാരമ്പര്യമൊന്നും പറയാൻ പറ്റില്ല, കാരണം അന്ന് ജനങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേഷൻ കുറവായി. ഒറ്റപ്പെട്ട ദ്വീപുകൾ പോലെയാണ് ജനങ്ങൾ കഴിഞ്ഞിരുന്നത്. ഒരു ചെറിയൊരു പട്ടണം അവിടെ കുറേ മനുഷ്യർ കഴിഞ്ഞാൽ പിന്നെ കാടാണ്, പിന്നെ കാട് കിടന്നും മറുവശത്ത് ചെല്ലണം പിന്നെ ജനങ്ങളെ കാണണം. അപ്പം ജാതികൾ പോലും ഒരുമിച്ചൊരു മതത്തിൽ കഴിയുക എന്ന് പറയുന്നതിന് അന്ന് സാധ്യത കുറവാണ്. ഗുരുവിന്റെ കാലത്ത് പോലും എന്താണ് ജനങ്ങളുള്ള സ്ഥലങ്ങൾ നിന്ന് കാട് കിടന്നാണ് പിന്നെ അടുത്ത സ്ഥലത്ത് പോകും, ജനങ്ങളില്ലാത്ത ഭാഗം കഴിഞ്ഞ് വേറെ സ്ഥലത്ത് പോകുന്നു. അപ്പൊ ഈ തുരുത്തുകൾ പോലെയാണ് ജനങ്ങൾ കഴിയുന്നത്. അപ്പൊ പിന്നെ ഇവര് തമ്മിൽ ബന്ധപ്പെടാൻ ജാതികളിൽ പോലും അങ്ങനെ ഒരു ഓരോരോ പ്രാദേശികമായ വിശ്വാസങ്ങളും ആചാരങ്ങളും അതുകൊണ്ടാണ് ഈ ഒരുപാട് ഉപജാതികളൊക്കെ വരുന്നത്. ഓരോ ജാതികളിലും ഉപജാതികൾ വരുന്നു. ഓരോടത്തും അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ വേറെ വേറെയാണ്. ഇന്ന് ധരിക്കുന്ന പോലെയുള്ള ഒരു മതസ്വാധീനമൊന്നും പണ്ടുണ്ടായിരിക്കാൻ വഴി വിശ്വാസങ്ങളും ആചാരങ്ങളും കാണും. അതിനപ്പുറം ഒന്നും ഇന്ന് പെരുപ്പിച്ച് കാണിക്കുന്ന പോലെ എന്നുള്ളത്. പിന്നെ ചില ആൾക്കാരത് ചിലതൊക്കെ സ്വീകരിച്ചിരിക്കും, പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് പറയുമ്പോൾ. അതിനപ്പുറമൊന്നും ഇന്നിപ്പോൾ ചിലരൊക്കെ ശക്തമായി വാദിക്കുന്നത് കേരളത്തിലെ ഈഴവർ ബൗദ്ധ പാരമ്പര്യത്തിൽപ്പെട്ടവരെന്നാണ്. അവർ പറയുന്നത് ആയുർവേദം വൈദ്യം, വലിയ വൈദ്യന്മാരുണ്ടായിരുന്നു. അത് വൈദ്യം എന്ന് പറയുന്നത് വാഗ്ഭടന്റെ പാരമ്പര്യമാണ്. അപ്പോൾ അത് വാഗ്ഭടൻ ബുദ്ധഭിക്ഷുവായിരുന്നു. അതുകൊണ്ട് വൈദ്യ പാരമ്പര്യമുള്ളതുകൊണ്ട് ഈഴവർ ബൗദ്ധ പാരമ്പര്യമായിരുന്നു എന്ന് പറയുന്നതിനും അർത്ഥമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ബ്രാഹ്മണർ ആയിരുന്നു അന്നത്തെ വലിയ വൈദ്യന്മാർ. അവർ ബൗദ്ധ പാരമ്പര്യം എന്ന് പറയാൻ പറ്റും. എന്താണ് അഷ്ടവൈദ്യന്മാർ? ബ്രാഹ്മണയിടയിൽ ഒരുപാട് വൈദ്യ പാരമ്പര്യം ശക്തമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈദ്യ പാരമ്പര്യം അവരുടെ ഇടയിലുള്ള എല്ലാ ജാതികളുടെ ഇടയിലും ഉണ്ടായിരുന്നു, നായന്മാരുടെ ഇടയിലും ഉണ്ടായിരുന്നു, വൈദ്യന്മാരുണ്ടായിരുന്നു. അതുകൊണ്ട് അവരൊക്കെ ബൗദ്ധന്മാരെന്ന് പറയാൻ പറ്റും. അത് അങ്ങനെ വൈദ്യ പാരമ്പര്യം വരാൻ കാരണം അന്ന് ഉണ്ടായിരുന്ന പ്രഭു കുടുംബങ്ങൾ, സമ്പത്ത്, ഭൂമിയൊക്കെ ഉണ്ടായിരുന്നുണ്ടായിരുന്നു. അവര് കുറെ വിദ്യകളൊക്കെ സ്വന്തമാക്കി, അതിൽ വൈദ്യവരെ അങ്ങനെയൊക്കെ സ്വന്തമാക്കി. അതിനി എവിടെ നിന്നാണെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ കാശുള്ളവർക്ക് അന്നും വിദ്യ കിട്ടും. അങ്ങനെയൊക്കെ സ്വന്തമാക്കിയായിരിക്കണം. അല്ല, അതിന് ബൗദ്ധ പാരമ്പര്യം പറയാൻ പറ്റില്ല. കാരണം ബൗദ്ധ പാരമ്പര്യം പറയണമെങ്കിൽ ബൗദ്ധന്മാരുടെ ഇടയിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നതാണ് പഞ്ചശീലം, അഹിംസ, സത്യവസ്ഥയും, ബ്രഹ്മചര്യം, അവരുഗ്രഹം. ഇതവരും സ്വീകരിച്ചിരുന്നു. അല്ല, അവരുഗ്രഹം എന്ന് പറയുന്നതിൽ അവർ പ്രധാനമായി സ്വീകരിച്ചിരുന്നതാണ് മദ്യവർജനം, മാംസവർജനം. മദ്യവർജനം ബൗദ്ധന്മാർ വളരെ കർശനമായി സ്വീകരിച്ചിരുന്നു. ഉപജീവനത്തിന് വേണ്ടി പോലും മദ്യം ഉണ്ടാക്കുകയോ കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്, ജീവിക്കാൻ വേണ്ടി പോലും. ഇത് മനുസ്മൃതിയിലും പറയുന്നു. ബൗദ്ധരും ഇതിന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു, പഞ്ചശീലങ്ങൾ. ഇപ്പൊ ഈഴവർക്ക് അങ്ങനെ ഒരു ബൗദ്ധ പാരമ്പര്യം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെ ഈ മദ്യ വ്യവസായം അവിടെ വന്നത്? അതിനോട് സമാനം പറയേണ്ടി. അതാരെയും പഠിച്ചു? അതും ബൗദ്ധന്മാരെയും പഠിച്ചാണ്. ആയുർവേദം ഉള്ളത് കൊണ്ട് ബൗദ്ധ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ മദ്യം എങ്ങനെ വന്നു? അതുകൊണ്ട് ആ പറയുന്നതൊക്കെ അതിനൊന്നും വലിയ കാര്യമില്ല. ഹിന്ദുക്കളായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം, അതിനുവേണ്ടി ബൗദ്ധനാണെന്ന് പറയേണ്ട കാര്യമില്ല. ഹിന്ദുക്കളല്ല, ആണ്, പ്രാദേശികമായി ഗോത്രങ്ങളായി കഴിഞ്ഞിരുന്ന വംശങ്ങൾ അന്ന് കേരളത്തിൽ ഒരുപാടുണ്ടായിരുന്നു. അതിനപ്പുറം അത് ബൗദ്ധ പാരമ്പര്യം എന്നൊക്കെ ആയുർവേദത്തിന്റെ പേരിൽ പറഞ്ഞു കഴിഞ്ഞാൽ മദ്യത്തിന്റെ പേരിലെന്ന് പറയും. അത് ബൗദ്ധ പാരമ്പര്യത്തോട്ടും അംഗീകരിക്കുന്ന കാര്യമുണ്ട്. അതുകൊണ്ടൊരു ജാതീയമായി ബൗദ്ധ പാരമ്പര്യം പറയുന്നത് ഹിന്ദു അല്ല എന്ന് പറയാൻ വേണ്ടി പറയുന്നതാണ് ഇപ്പോഴത്തെ ഈ പൊളിറ്റിക്സ്. ഈ പൊളിറ്റിക്സിൽ ഹിന്ദു അല്ല എന്ന് പറയണം. അതിന് വേണ്ടിയിട്ട് പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ബൗദ്ധനെന്ന് പറയാം. പണ്ട് ഇവിടെ ഹിന്ദു ഉണ്ടായിരുന്നില്ല, ബൗദ്ധനും ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കേരളത്തില് പ്രചാരത്തിലിരുന്നു, അത് ശരിയാണ്. ബൗദ്ധ സമ്പ്രദായം കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. പലയിടത്തുനിന്നും ബൗദ്ധ വിഗ്രഹങ്ങളും മറ്റും കിട്ടിയിട്ടുണ്ട്. ശബരിമല അയ്യപ്പൻ തന്നെ ബൗദ്ധനാണെന്നാണ് പറയും. ബൗദ്ധ സമ്പ്രദായത്തിലെ ആരാധന എന്നാണ് പറയും. അതിനൊക്കെ സാധ്യതകളുണ്ട്. ബൗദ്ധന്മാര് സ്വീകരിച്ചിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ: പ്രജ്ഞ, ശീലം, സമാധി. ഇതാണ് അഷ്ടാംഗ മാർഗത്തിലെ മൂന്ന് ഭാഗങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ബൗദ്ധന്മാർക്ക് പ്രജ്ഞ, ശീലം, സമാധി. അതിൽ പ്രജ്ഞ എന്ന് പറയുന്നത് സമ്യക് ദൃഷ്ടി എന്നും പറയും. സമ്യക് ദൃഷ്ടി എന്ന് തന്നെ പറയും. സമ്യക് ജ്ഞാനം, സമ്യക് സ്മൃതി. അവിടെ ഇതിലെല്ലാത്തിലും അഹിംസയുണ്ട്. ഹിംസാത്മകമായി ചിന്തിക്കാൻ കൂടി പാടില്ല എന്നുള്ളതാണ്. ഇതിനൊരു മധ്യമാ പ്രതിപത്ത് എന്നും പറയും. മധ്യമാ പ്രതിപത്ത്, അതിന്റെ പ്രത്യേകത കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്. ജൈനന്മാരെ പോലെ തീവ്ര തപസ്സിലേക്ക് പോകരുത് എന്ന ഭൂഗലോലുപതയിലും പോകരുത്. ബുദ്ധന് കാലത്തോ അല്ലെങ്കിൽ ബുദ്ധന് മുമ്പോ ജീവിച്ചിരുന്ന ഒരു ഭാവം ഉണ്ടായിരുന്നു, ആജീവകന്മാർ. ആജീവകന്മാരെന്ന് പറയും. അവരെ കുറിച്ച് ബുദ്ധ സാഹിത്യത്തിലൊക്കെ പറയുന്നുണ്ട്. അവര് ചാർവാകന്മാരെ പോലെ ഒരു നാസ്തിക വിഭാഗമാണ്. അവര് കുറച്ച് ഈ സുഖലോലുപതയിലൊക്കെ വിശ്വസിച്ചിരുന്നവരാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ വിഷയഭോഗങ്ങളിൽ മുഴുകരുതെന്ന് പ്രത്യേകം ബുദ്ധൻ പറഞ്ഞു. ആജീവകന്മാരെ പോലെ ആകരുതെന്ന്. ധർമ്മം എന്ന് പറയുന്നതിന് പാലിയിൽ ധമ്മ എന്നാ പറയുന്നു. അപ്പൊ ആ ധർമ്മത്തില് മുറുകെ പിടിച്ച ആളാണ് ബുദ്ധൻ. അതിനെല്ലായിടത്തും സമ്യക് എന്ന് പറയുന്നു. സമ്യക് ദൃഷ്ടി, സമ്യക് ശീലം. ശീലം എന്ന് പറഞ്ഞ സാധാരണ പറയുന്ന സ്വഭാവം, പ്രവൃത്തി എല്ലാം വരും. അതിൽ സമ്യക് ആജീവം എന്ന് പറയുന്നു എന്ന് പറയും. അതായത് ഒരാൾ ജീവിക്കാൻ എന്ത് മാർഗം സ്വീകരിക്കണം ജീവിതത്തിന് വേണ്ടി, ഭിക്ഷു ആയാലും ശരി, ഗൃഹസ്ഥനായാലും ശരി. അപ്പൊ സമീക ആജീവം എന്ന് പറയുമ്പോൾ അവിടെയാണ് മദ്യവർജനം പോലെയുള്ള കാര്യങ്ങൾ, മാംസവർജനമൊക്കെ വരുന്നത്. അഹിംസ അവിടെയാ വരുന്നത്. ഉപജീവനത്തിന് വേണ്ടി കൊല്ലരുത് എന്നുള്ളതാണ്. അത് ഉപജീവനത്തിന് വേണ്ടി കൊല്ലരുതെന്ന് പറയുമ്പോൾ അത് ഭാരതത്തിൽ നടക്കും. ബുദ്ധന്റെ പ്രത്യേക ഉപദേശം, പ്രത്യേകിച്ചും ബുദ്ധൻ ഉപദേശിച്ചത് ഗംഗാസമുദ്ര പ്രദേശങ്ങളിലാണ്. അവിടെയൊക്കെ ഭക്ഷണം കഴിക്കാൻ വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. ധാന്യങ്ങളും ഫലമൂലാദികളും ഒക്കെ കിട്ടും. അപ്പൊ കൊല്ലാതെ ജീവിക്കാൻ പറ്റും. അങ്ങനെയുള്ള സ്ഥലത്തെ അത് പറ്റും. കൊന്നേ ജീവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. അപ്പൊ ഉപജീവനത്തിന് വേണ്ടി പോലും കൊല്ലരുത്. രാജീവകന്മാരും മറ്റും മദ്യവും മറ്റും അവർ ഉപയോഗിച്ചിരുന്നു. അവര് അങ്ങനെ ജീവിതം ആനന്ദിക്കണമെന്നൊക്കെ വിശ്വസിച്ചിരുന്നവരാണ്. അതുകൊണ്ടായിരിക്കണം ബുദ്ധൻ പ്രത്യേകിച്ച് ഈ മദ്യവർജനം എന്ന് പറയുന്നു കർശനമായിട്ടെടുത്തത്. മദ്യം പാടില്ല, അത് കച്ചവടം ചെയ്യരുത്. ഗുരു പറഞ്ഞതുപോലെ അല്ല മദ്യവർജനം. ഗുരു പറഞ്ഞിരിക്കുന്നത്, ബുദ്ധൻ പറഞ്ഞത് ഒരു വ്യത്യാസമില്ല. അതുണ്ടാക്കരുത്, കൊടുക്കരുത്. ഇത് ബുദ്ധ പാരമ്പര്യത്തിൽ ഇങ്ങനെ ഈ മദ്യം എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ വ്യാപിക്കാൻ ഒരു വഴിയില്ല. അതുകൊണ്ട് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊരു ഏതെങ്കിലും ഒരു വിഭാഗത്തിന്, ജാതിക്ക് ബൗദ്ധ പാരമ്പര്യം അത് പറയാൻ പറ്റില്ല. ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നേ പറയാൻ പറ്റൂ. സമ്യക് ആജീവം എന്ന് പറയുന്നത് ശീലത്തിൽപ്പെടുന്നതാണ്. അതില് കൊല്ലാനും പാടില്ല, മദ്യവും പാടില്ല, രണ്ടും പ്രധാനമാണ്. അതാണ് ബുദ്ധന്റെ അഹിംസ. അത് ഗൃഹസ്ഥനും ഭിക്ഷുവിനും ഒരുപോലെയാണ്. ഇതിലൊന്നും വിട്ടുവീഴ്ചയില്ല. ഭിക്ഷുവിന് ബ്രഹ്മചര്യമാണ് കൂടുതലായിട്ട് പറയുന്നത്. പിന്നെ വരുന്ന വ്യത്യാസം മഹായാനവും ഹീനയാനവും തമ്മിൽ വരുന്ന വ്യത്യാസമാണ്. ഭിക്ഷുക്കളിൽ വരുന്നത് ഹീനയാനം. ഹീനം എന്ന് വെച്ചാൽ മോശം എന്നുള്ള അർത്ഥത്തില്ല, ത്യാഗം എന്നുള്ള അർത്ഥത്തിലാണ്. ഹീനയാനക്കാരായ ഭിക്ഷുക്കൾ വരുന്നത് അവര് എല്ലാം ത്യജിച്ച് ജീവിക്കുന്നവരാണ്. അതിൻ്റെ ഒരു ചുവട് പിടിച്ചാണ് ഈ ശങ്കരാചാര്യരുടെ. അത് തന്നെ ശങ്കരാചാര്യർ പറയുന്ന സന്യാസം അത് തന്നെ. എന്നുവെച്ചാൽ അവര് ആധ്യാത്മികമായ മോക്ഷത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവർ, മറ്റൊരു കാര്യത്തിലും അവർ ശ്രദ്ധിക്കുന്നില്ല. പൂർണമായ ബ്രഹ്മചര്യ നിഷ്ഠയോടുകൂടി ആഹാരത്തിന് വേണ്ടി ഭിക്ഷ മാത്രം സ്വീകരിക്കുന്നു ഹീനയാനക്കാർ. അങ്ങനെ ഇതെല്ലാത്തിലും ഇതിൽ ജൈനന്മാരിൽ വന്നില്ലേ ശ്വേതാംബരന്മാർ ദിഗംബരന്മാർ. അപ്പൊ ഹീനം ത്യജിച്ച യാനം മാർഗം എന്നാണ് എൻ്റെ അർത്ഥം. ത്യാഗത്തിലൂടെ ജീവിക്കുക, വേറെ ഒന്നും പാടില്ല. അത് ഭിക്ഷുക്കളുടെ ഒരു വിശേഷതയാണ്. പിന്നെ മഹായാനം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അവരാണ് ഈ ആയുർവേദത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും പരോപകാര പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടുന്നത് മഹായാനക്കാരാണ്. അപ്പൊ അതിന് അതിന് മഹായാനം എന്ന് പറയുന്നതിനൊന്ന് പറയുന്നു അവരുടെ അവർക്ക് മോക്ഷം കിട്ടാൻ താമസിക്കും. അതുകൊണ്ട് അവർ മറ്റ് പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടുന്നു. അവരുടെ യാനം യാത്ര മഹത്താണ്, ദീർഘമാണ്. പക്ഷെ അവര് മഹായാനക്കാർ ആണ് ഈ ആശുപത്രിയിൽ ഉണ്ടാക്കുക. ബൗദ്ധ സമ്പ്രദായത്തിൽ അന്നുണ്ടായിരുന്നു ചികിത്സ. ഈ വഴിയോരങ്ങളിലൊക്കെ മനുഷ്യർക്ക് വേണ്ടി വിശ്രമസ്ഥലങ്ങൾ ഉണ്ടാക്കുക, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, കന്നുകാലിക്ക് വെള്ളം കുടിക്കാൻ ഉള്ള പാത്രങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള ഇന്നത്തെ ആൾക്കാർ പറയുന്ന പരോപകാര പ്രവർത്തനം എന്ന് പറയുന്നതൊക്കെ ചേരുന്നവരാണ് മഹായാനക്കാർ ഭിക്ഷുക്കളും. സോഷ്യൽ വർക്ക് നിന്ന് നമ്മൾ വിളിക്കുന്നതൊക്കെ അന്ന് അവർ ചെയ്തിരുന്നു. പക്ഷെ അവിടെ ഇങ്ങനെ ഭിക്ഷുക്കളുടെ വ്യത്യാസമുണ്ടെങ്കിലും രണ്ടിടത്തും വ്യത്യാസമില്ലാത്ത ഈ രണ്ട് കാര്യങ്ങളാണ്, മദ്യവർജനവും അഹിംസയും. ഭിക്ഷുക്കളെ സംബന്ധിച്ച് ബ്രഹ്മചര്യം, അതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്നുള്ളതാണ്. അതിനാൽ അവർ ശീലമെന്നാണ് വിളിക്കുന്നു. അപ്പൊ ദൃഷ്ടി, ശീലം, പിന്നെ പറയുന്നത് സമാധി. ഇതിനെ ത്രിരത്നം എന്നാണ് അവർ വിളിച്ചിരുന്നത്. ത്രിരത്നം ബൗദ്ധ സമ്പ്രദായത്തിൽ ത്രിരത്നം എന്ന് പറയും. സമാധി എന്ന് പറയുന്നത് അവർ അവരുടെ നിരന്തരമായ അനുഷ്ഠാനം ധ്യാനം അത് തന്നെ. അതിന് സങ്കല്പം എന്ന് പറയുന്നത് ദൃഷ്ടി സമ്യക് സങ്കല്പം എന്ന് പറയുന്നിടത്തും സങ്കല്പത്തിൽ ഹിംസ വരാൻ പാടില്ല എന്നുള്ളതാണ്. ഇതിലെല്ലാത്തിലും ഹിംസ ഈ ത്രിരത്നം എന്ന് പറയുന്നതിൽ പ്രധാനമായി നിൽക്കുന്നത് ഒന്നാണ് അഹിംസ. അതുകൊണ്ടാണ് ബുദ്ധനും അഹിംസയുടെ ആണെന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ ദൃഷ്ടി അല്ലെങ്കിൽ പ്രജ്ഞ, ശീലം, സമാധി, ഇതാണ് ത്രിരത്നം. ഇനി ബുദ്ധം, ധർമ്മം, സംഘം, ഇതിനേന്ദ്രിയത്വം എന്ന് പറയും. അതിന് പിൽക്കാലത്ത് ത്രിരത്നം എന്ന് പറഞ്ഞു. നമ്മൾ ബുദ്ധ ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛ. ശരണം ഗച്ഛാമി എന്ന് വെച്ചാൽ ശരണം പ്രാപിക്കുന്നു എന്നാണ്. അപ്പോ ബുദ്ധനെയും സംഘത്തെയും ധർമ്മത്തെയും ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വ്രതമാണ്. ആ വ്രതത്തിന് ത്രിരത്നം എന്ന് പറയും. അപ്പൊ ത്രിരത്നം എന്ന് പറയുന്ന വ്രതത്തെ സ്വീകരിക്കുന്നു എന്നാണ്. ഈ അഷ്ടാംഗ മാർഗത്തിലെ ഈ മൂന്നെണ്ണം അഷ്ടാംഗമാർഗത്തെ ചുരുക്കി പറയുന്നതാണ് ഈ പറയുന്ന ശീലം, സമാധി, പ്രജ്ഞ എന്ന് പറയുന്നു. സമ്യക് വാക്ക് പറയുന്നതാണ്. സമ്യക് വാക്ക്, വാക്കിൽ പോലും അഹിംസ, അവിടെ അഹിംസയ്ക്കാണ് പ്രാധാന്യം. വാക്കുകൊണ്ട് പോലും ഒരാൾ അഹിംസിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അഹിംസിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ചീത്ത പറയുക എന്നുള്ള, ചീത്ത പറയരുതെന്നുള്ളതല്ല, മൃദുവായി സംഭാഷണം നടത്തുക, പരുഷമായ സംഭാഷണം നടത്താതിരിക്കുക. നമ്മളൊക്കെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അങ്ങ് കൺട്രോൾ പോകുമല്ലോ, പരുഷമായി സംസാരിക്കും. അപ്പോൾ ഒരാളെക്കുറിച്ചോ ഒരാളോടോ പരുഷമായി പോലും ഒരു വാക്ക് പറയാതിരിക്കുക, മൃദുവായി മാത്രമേ എപ്പോഴും സംസാരിക്കുക. അതാണ് വാക്കിൽ വരുന്ന അഹിംസ. മനസ്സിലും വേണം അത്, വാക്കിലും വേണം. അതാണ് സമ്യക് വാക്ക്. പിന്നെ സമ്യക് കർമ്മം. കർമ്മത്തിലോ അഹിംസ വേണം, അഹിംസ പ്രധാനം. ഒരു വീട് എരമ്പിലും വരുത്തരുത് എന്നുള്ളത് തന്നെയാണ്. ഭിക്ഷുക്കൾ കർശനമായി അത് സ്വീകരിക്കണമെന്നാണ് ബുദ്ധൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ബിംബിസാരന്റെ യജ്ഞത്തിൽ ആടിനെ ബലി കൊടുക്കാൻ പോയപ്പോ ബുദ്ധൻ അതിൽ പോയി ഇടപെടുകയും താൻ തന്നെ ബലി ചെയ്യാൻ രാജാവിനോട് ആവശ്യപ്പെടുകയൊക്കെ ചെയ്യും. സമ്യക് കർമ്മം, അഹിംസാ കർമ്മത്തിന്റെ ഇതാണ്. അങ്ങനെ വാക്കിലും മനസ്സിലും പ്രവൃത്തിയിലും അഹിംസാവ്രതം സ്വീകരിക്കുക എന്ന് പറയുന്നു. അതിനെ മധ്യമ മാർഗമായി സ്വീകരിച്ചു. മധ്യമ സമ്പത്ത്, സമ്പദ എന്ന് പറഞ്ഞു, പ്രതിപത്, മധ്യമ പ്രതിപത്ത് എന്ന് പറഞ്ഞു, അഷ്ടാംഗമാർഗമെന്ന് പറഞ്ഞു, രത്നത്രയമെന്ന് പറഞ്ഞു, ദൃഷ്ടി, ശീലം, സമാധി എന്ന് പറഞ്ഞു. ഇങ്ങനെ പല പേരിൽ ബുദ്ധ ബൗദ്ധന്മാരുടെ ഇടയിൽ ഇന്നും അറിയപ്പെടുന്നതാണ് അഹിംസയുടെ. ഇതെല്ലാം അഹിംസയുടെ, അഹിംസയ്ക്ക് പ്രാധാന്യം കൊടുത്തുള്ളതാണ്. അഹിംസയ്ക്കും മദ്യവർജനത്തിനും പിന്നെ ഇന്നത്തെ യോഗശാസ്ത്രത്തിൽ പറയുന്ന, പതഞ്ജലിയുടെ യോഗശാസ്ത്രത്തിൽ പറയുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും 100% എല്ലാന്നുള്ളതല്ലേ, 100% ബുദ്ധ ദർശനങ്ങളിൽ, പഴയ ബുദ്ധ ദർശനങ്ങളിലുള്ളതാണ്, അതിൽ നിന്ന് വന്നതാണ്. പിന്നെ കൂടുതലായി അവിടെ വരുന്നത് ആത്മാവ്, നിത്യമായ ആത്മാവിനെ കുറിച്ച് പറയുന്നു, ഈശ്വരനെ കുറിച്ച് പറയുന്നു, അത്തരം കാര്യങ്ങളും ബൗദ്ധന്മാർ പറയുന്നുണ്ട്. ബാക്കി പറയുന്ന സാധനങ്ങൾ, കുശല അകുശല കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നു, കുശല അകുശല ബുദ്ധിയെക്കുറിച്ച് പറയുന്നു. അവിടെ പറയുന്നതാണ് ഈ അഹിംസാ സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, പഞ്ചശീലം എന്ന് പറയുന്നു. ഇതെല്ലാം ബൗദ്ധന്മാരുടെ പരമ്പരയിൽ നിന്നും ഒന്നാണ്. സമ്യക് സമാധി, നിരന്തര സമാധി ശീലിക്കുക, യോഗശാസ്ത്രത്തിൽ വരുന്നതും ബൗദ്ധന്മാരിൽ നിന്നും ഒന്നാണ്. അവരുടെ തത്വചിന്തയിൽ പോലും ഉണ്ട്. പിന്നെ സാംഖ്യന്മാരുടെ ഒരു ചിന്തയല്ല, സാംഖ്യന്മാർ പ്രകൃതിയെ നിത്യമായി സ്വീകരിക്കുന്നു, ബൗദ്ധന്മാരങ്ങനെയല്ല. സർവം ക്ഷണികം, സർവം ശൂന്യം, ഇങ്ങനെയൊക്കെയുള്ളതാണ് അവർ സ്വീകരിക്കുന്നത്. സർവം സുലക്ഷണം, ഓരോ പദാർത്ഥങ്ങളും സ്വയം നിലനിൽക്കുന്നതാണ്, മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്നതല്ല. എല്ലാം നിരാശ്രമമായി നിൽക്കുന്നു, അതുകൊണ്ട് എല്ലാം ശൂന്യതയിലേക്ക് പോകും. രണ്ടെണ്ണത്തിന് കൂട്ടിക്കെട്ടുമ്പോഴും ഒന്നിനെ ആശ്രയിച്ച് മറ്റൊന്നിരിക്കും. രണ്ടിനും പരസ്പരം ബന്ധമില്ലെങ്കിൽ ഓരോന്നും സ്വതന്ത്രമാകുമ്പോൾ അത് നശിച്ചു. അതുകൊണ്ടാണ് അവർ സുലക്ഷണം, സർവം സുലക്ഷണം എന്ന് പറയുന്നത്. ഇതൊക്കെ ബുദ്ധൻ പറഞ്ഞായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സൗത്രാന്തികം, വൈഭാഷികം, യോഗാചാരം, മാധ്യമികം എന്ന് പിന്നെ നാല് വിഭാഗം പിൽക്കാലത്ത്. അതൊക്കെ കോമൺ നറയ്ക്ക് മുമ്പ് 600-ാം നൂറ്റാണ്ടിലാണ് ബുദ്ധന്റെ ഉപദേശങ്ങളൊക്കെ വന്നെങ്കിൽ, കോമൺ നറയ്ക്ക് ശേഷം 3-ാം നൂറ്റാണ്ടിലാണ് ഈ ബൗദ്ധിക പ്രസ്ഥാനങ്ങളെല്ലാം വരുന്നത്. അതൊക്കെ ബൗദ്ധിക പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന ആ പഞ്ചശീലങ്ങൾക്കുള്ള ആ പ്രാധാന്യങ്ങളൊക്കെ പോയിട്ട് പിന്നെ തത്വചിന്താപരമായി ബൗദ്ധശാസ്ത്രം വളർന്നു. അങ്ങനെ വളർന്നു വരുമ്പോഴാണ് പിന്നീട് പല രാജാക്കന്മാരും അതിനെ സ്വീകരിക്കുന്നതും. പുഷ്യമിത്രൻ ബുദ്ധമതത്തിന്റെ ഇന്ത്യയിലെ അന്തകനാണെന്ന് പറയുന്നു. ബുദ്ധഭിക്ഷുക്കളെയൊക്കെ കൊല്ലുകയും നശിപ്പിക്കുകയും ചെയ്തു. തമിഴ്നാട്ടിലെ പല ശൈവ രാജാക്കന്മാരും അവരും കൊന്നു, വൈഷ്ണവന്മാരും കൊന്നിട്ടുണ്ട്. മിഹിരകുലൻ ശിവഭക്തനായിരുന്നു എന്നാണ് പറയുന്നത്. ആ ഒറ്റ കാരണം കൊണ്ടാണ് ബുദ്ധഭിക്ഷുക്കളെ എല്ലാം കൊന്നു, ശിവനെ ആരാധിക്കാത്തതുകൊണ്ട്. പഴയകാലത്ത് അങ്ങനെയൊക്കെയാണ്, ഒരു രാജാവിന് താൻ ആരാധിക്കുന്നവരെ ആരാധിച്ചില്ലെങ്കിൽ ഒന്നു കളയും, അത്രയാണ്, വേറൊന്നും അവിടെ ചിന്തയില്ല. അതൊന്നും കൃത്യമായി പറയാൻ പറ്റില്ല, പല അഭിപ്രായങ്ങളുണ്ട്. കോസംബിയെ പോലുള്ള ആൾക്കാർ പറയുന്നത് എല്ലാം ബുദ്ധമതത്തിന് ശേഷമാണെന്നാണ്. ബുദ്ധമതത്തിന് ശേഷമാണ് ഇതെല്ലാം. വേദങ്ങൾ തന്നെ മിക്കവാറും വന്ന ബുദ്ധമതത്തിന് ശേഷം, കൊടുത്ത ദർശനങ്ങളെല്ലാം ബുദ്ധമതത്തിന് ശേഷമാണ്. ബുദ്ധമതത്തിന് മുമ്പുണ്ടായിരുന്നത് അല്ലെങ്കിൽ സമകാലീന ഉണ്ടായിരുന്ന ആജീവകന്മാരും ജൈനന്മാരും ചർവാകന്മാരും മറ്റുമാണ്. ബാക്കിയുള്ള ഈ ദർശനങ്ങളും എല്ലാം രൂപപ്പെട്ട ബുദ്ധമതത്തിന് ശേഷമെന്നാണ് പറയുന്നത്. ബുദ്ധമതത്തിൽ ഒരുപാട് പഠനം നടത്തിയ ആളാണ് കോസംബി. ഇതൊക്കെ പലതരത്തിലുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അങ്ങനെ അതിനോട് എതിരഭിപ്രായമുള്ളവരുണ്ട്. സാംഖ്യം ബുദ്ധന് മുമ്പുണ്ടായിരുന്നു എന്ന് പറയും. പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ബുദ്ധമതം വായിച്ചാൽ ഇതിലുള്ള ആശയങ്ങൾ കാണും, ഇത് വായിച്ചാൽ ബുദ്ധമതത്തിലെ ആശയം കാണും. ഗീതയിൽ എത്രയോ ബുദ്ധമത ആശയങ്ങളുണ്ട്. ബുദ്ധമത ഗ്രന്ഥങ്ങൾ വായിച്ചാൽ ഗീതയും അധികം കാണും. അപ്പൊ ഇത് ഏത് മുമ്പ് ഏത് പിമ്പെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ചരിത്രത്തിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഊഹാപോഹങ്ങളാണ്. ഊഹാപോഹങ്ങൾ നടത്തുമ്പോൾ ഓരോരുത്തർക്കും ഓരോന്നിനോടൊരു ആഭിമുഖ്യം വരും. ഇപ്പോൾ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ചരിത്രകാരന്മാരുണ്ട്, റോമുള്ള ഥാപ്പർ, അവരൊക്കെ അവർക്ക് എപ്പോഴും ബുദ്ധമതത്തിന് വലിയ പ്രാധാന്യം കൊടുക്കും. അപ്പോൾ ബുദ്ധമതമാണ് ഏറ്റവും മുമ്പിലുണ്ടായിരുന്നത്, ഹിന്ദുമതമാണ് ബുദ്ധമതത്തെ നശിപ്പിച്ച്, അങ്ങനെയൊക്കെ അവർക്ക് ഓരോ നിലപാടുകളുണ്ട്. അവരാണ് പിന്നെ വലതുപക്ഷ ആഭിമുഖ്യമുള്ള ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ, അവരൊക്കെ അവരൊക്കെ വരുമ്പോഴത്തേക്ക് പലരും ഇന്ത്യയിൽ തന്നെയുണ്ട്. പലരും അവർ വരുമ്പോഴത്തേക്ക് അവർ ഹിന്ദുപക്ഷത്തിന് പ്രാധാന്യം കൊടുക്കും. അതിനാണ് പ്രാമുഖ്യം എന്ന് പറയുന്നത്. ആൾക്കാർ അങ്ങനെ ഒരു നിഷ്പക്ഷമായി നിന്ന് പഠിക്കുന്ന ആരുമില്ല. ഒന്നുകിൽ വലതുപക്ഷം അല്ലെങ്കിൽ ഇടതുപക്ഷം, അങ്ങനെ പഠിക്കുന്നവരാണ്. ഈ പക്ഷമല്ലാത്ത ഒരു പക്ഷത്തിൽ ചരിത്രകാരന്മാരങ്ങനെ കാണത്തില്ല. അതുകൊണ്ട് നമുക്ക് കൃത്യമായി ഇന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഏതെങ്കിലും കാര്യം പറയുമ്പോൾ ഇവരുടെ പക്ഷം കൂടെ പരിഗണിക്കുന്നവർ ഏത് പക്ഷത്താണെന്നുള്ളത്. ചിന്താഗതി ഈ രണ്ട് പക്ഷത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇടതുപക്ഷവും വലതുപക്ഷവും. ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരിക്കുന്ന ഇടതുപക്ഷം എന്നുള്ളതല്ല, ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ കൂടുതൽ പുരോഗമനപരമായ പക്ഷം എന്നുള്ള രീതിയിലാണ് ഇടതുപക്ഷം. എല്ലാവരും ഒരു കമ്മ്യൂണിസ്റ്റുകാരൊന്നുമല്ല, ആധുനികമായ പുരോഗമനപരമായ പക്ഷമാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. വലതുപക്ഷം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഓർത്തഡോക്സ് ആയിട്ടുള്ള യാഥാസ്ഥികമായിട്ടുള്ള പക്ഷം. ഈ രണ്ട് പക്ഷങ്ങളിലാണ് ചരിത്ര രചന മുഴുവൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യമായി ഒന്നും അങ്ങനെ പറയാൻ, എല്ലാവരും അവരവരുടെ പക്ഷത്തെ സമർത്ഥിക്കത്തക്ക രീതിയിൽ അവർ ഓരോന്ന് പറയും, അതിനെ മറ്റവർ ഖണ്ഡിക്കും, അങ്ങനെ പോകത്തേയുള്ളൂ. പിന്നെ ചില കാര്യങ്ങളൊക്കെ പൊതുവെ സമ്മതിക്കുന്ന കാര്യങ്ങൾ കാണും മാത്രമേ. അത് പൊതുവെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, ബുദ്ധമതം വളരെ പ്രാചീനമാണ്, ബുദ്ധമതം ഇന്ത്യയിൽ വ്യാപിച്ചിരുന്നു, ബുദ്ധമതത്തിൻ്റെ അടയാളങ്ങൾ ഇന്ത്യ മുഴുവൻ എവിടെ ചെന്നാലും ഉണ്ട്, ബുദ്ധവിഗ്രഹങ്ങൾ എവിടെ പോയാലും ഉണ്ട്, ജൈനന്മാരും അതുപോലെ തന്നെയാണ്. അക്കാര്യത്തിൽ ആർക്കും പ്രയത്യാസമില്ല, കേരളം വരെയുണ്ട്. പിന്നെ അതിൻ്റെ നാശത്തെക്കുറിച്ചും മറ്റും, പുഷ്യമിത്രൻ്റെയൊക്കെ കാലത്താണ് ബുദ്ധമതത്തെ തകർത്തതെങ്കിൽ ശങ്കരാചാര്യ കാലം വരുമ്പോൾ പിന്നെ നശിപ്പിക്കാനൊന്നുമില്ല. അപ്പം നശിച്ചു കഴിഞ്ഞു ബുദ്ധമതം 8-ാം നൂറ്റാണ്ട് 9-ാം നൂറ്റാണ്ടൊക്കെ വരുമ്പോൾ, അതിന് മുമ്പാണ് അവരൊക്കെ നശിപ്പിച്ചത്. പിന്നെ മുസ്ലിങ്ങളുടെ കാലം വരുമ്പോഴും പിന്നെ നശിപ്പിക്കാവുന്നുമില്ല, അങ്ങനെ വരും. പിന്നെ ഇപ്പോൾ ഇതെല്ലാം പറയുന്നത് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, അത് വേറൊരു വലിയ ശല്യമാണ്. എല്ലാവരും അവരവരുടെ രാഷ്ട്രീയ നിലപാട് ഇന്നും കൊണ്ട് ഇതൊക്കെ പറയത്തുള്ളൂ. അപ്പൊ ചരിത്രത്തിന് രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തി പഠിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. രാഷ്ട്രീയം കൂടെ അധികം രാഷ്ട്രീയത്തിന് അനുഗുണമായ രീതിയിൽ ഇതെങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുമെന്നാണ് ഇന്ന് ഓരോരുത്തരും നോക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് സത്യത്തെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റാതെ വരും. ഒന്നാമത് നമുക്ക് രേഖപ്പെടുത്തിയ ഒരു ചരിത്രമില്ല. പിന്നെ ആർക്കിയോളജിക്കൽ എവിഡൻസും മറ്റും വെച്ചാണ് ചരിത്രത്തെ പഠിക്കുന്നത്. അതിൽ തന്നെ ഒരു രാഷ്ട്രീയം കലർത്തിയാൽ പിന്നെ എന്ത് ചെയ്യും? അതാണ് മറ്റൊരു പ്രശ്നം. എന്തായാലും ബുദ്ധമതം വളരെ പ്രാചീനമാണ്, ഇതൊക്കെ ഒരേ കാലത്ത് ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം, അങ്ങനെയൊക്കെ വരാം. കേരളത്തിലും ബുദ്ധമതം ഉണ്ടായിരുന്നു, ചേര രാജാക്കന്മാരുടെ കാലത്തോടെ ബുദ്ധമതത്തിന് പ്രചാരം ഉണ്ടായിരുന്നു എന്ന് പലരുടെയും പഠനങ്ങളിൽ പറയുന്നു ആയിരിക്കും. പക്ഷെ അന്ന് എത്ര ജനങ്ങളുണ്ടായിരുന്നു എന്നുള്ളൂടെ ചിന്തിക്കുന്നു. കേരളത്തിൽ എത്ര കാടുണ്ടായിരുന്നു, എത്ര നാടുണ്ടായിരുന്നു. ശിവരി മഠം ഉണ്ടാകുന്ന ഇവിടെ ആൾ താമസമില്ലാത്ത സമയത്താണ്. ഈ പരിസരത്ത് ഇതുവരെ ആൾക്കാരൊന്നും വീട് വെച്ചൊന്നും താമസമില്ല. ഇവിടെ നിന്ന് പടിഞ്ഞാറും കിഴക്കും തെക്കും വടക്കുമൊക്കെ ഇറങ്ങി നടന്ന വഴിയാണ്. ഇടയ്ക്ക് തടയുന്ന വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. തുറസായ സ്ഥലം, ആള് താമസമില്ല. ഗുരു തെരഞ്ഞെടുത്ത എല്ലാ സ്ഥലങ്ങളും അങ്ങനെയാണ്, ആള് താമസമില്ല. അപ്പോൾ ഇവിടെ നിന്നൊന്നും മനുഷ്യവാസം ഇല്ലായിരുന്നു. അപ്പുറത്തോ ഇപ്പുറത്തോ ഒന്നോ രണ്ടോ വീടുകൾ കാണും, ഇത്രയൊക്കെ ഉള്ളൂ. അതുകൂടെ നമ്മൾ അപ്പോ ഈ പറയുന്ന 8-ാം നൂറ്റാണ്ടിന് മുമ്പ് ഇവിടെ എത്ര ജനങ്ങളുണ്ടായിരുന്നു, എത്ര ബുദ്ധമത വിശ്വാസികളുണ്ടായിരുന്നു. പിന്നെ ഈ അവിടെ ഇവിടെ അമ്പലങ്ങളും അതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് രാജാക്കന്മാർ പ്രഭുക്കന്മാർ ചെയ്തതാണ്. അതിനൊന്നും സാമാന്യ ജനങ്ങൾക്കൊന്നും വലിയ പങ്കാളിത്തമില്ല. ജനങ്ങളൊക്കെ അന്ന് കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലും കഴിയുന്നവരാണ്, അടിമകളായി കഴിയുന്നവരാണ്. രാജഭരണകാലത്തൊക്കെ ജനങ്ങൾ അടിമകളാണ്, അവർക്കൊന്നും ചെയ്യാനുള്ള ഒരു സംഘടിതമായ ശക്തിയോ ഒന്നുമില്ല. കൈകൊള്ളവൻ ഇവരെയൊക്കെ ചൂഷണം ചെയ്ത് ഭരിക്കുന്നു. അവർ ചിലപ്പോൾ അവരൊക്കെ ആയിരിക്കും ഈ ബുദ്ധമതക്കാരെന്നൊക്കെ പറയുന്ന ഒരു നാട്ടിലെ നാട്ടുരാജാവോ മറ്റോ ഒക്കെ ആയിരിക്കും. അടികവിഞ്ഞെന്തോന്നും മതം. അതുകൊണ്ട് ബുദ്ധമതത്തിൽ ഈ പറയുന്ന പഞ്ചശീലങ്ങളിലായാലും ശരി, അഷ്ടാംഗമാർഗത്തിലായാലും ശരി, അവിടെയെല്ലാം അഹിംസയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നതാണ് നമ്മൾ ഈ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അഹിംസ, മദ്യവർജനം, ഈ രണ്ട് കാര്യങ്ങളും വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഭൂതദയാക്ഷമാബ്ദി എന്ന് പറഞ്ഞാൽ അടുത്ത് പറയാൻ പറ്റിയാണ് ശ്രീബുദ്ധനാണ് എന്ന് മനസ്സിലാക്കാം. ശരി എന്നാ.